മൗനങ്ങൾ മിണ്ടുമൊരി നേരത്ത്, മോഹങ്ങൾ പെയ്യുമൊരി തീരത്ത്. ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിൽ അറിയ ശലഭമായി വരവാ. ഇന്നെന്നെഞ്ചും നീലാകാശം. പരിചിതമേതോ പരിമളമായി അറിയുകയായി ഞാൻ എന്നിൽ നിന്നെ. ശലഭമായി വരവാ. ഇന്നെൻ നെഞ്ചം നീലാകാശം.